സാക്ഷാത് പരോക്ഷാദ്ബ്രഹ്മയ ആത്മാ സർവാന്തരഃ ഇതി ദുഷ്ടകഹോഹല പ്രശ്നയോഃ നൈരന്തര്യേണ വാചസ്നേഹിനഃ സമാമനന്തി. ഇവിടെ ദുഷസ്ഥനും കഹോലനും ഒരേ കാര്യം തന്നെ ചോദിക്കുന്നു യാജ്ഞവൽക്കനോട്. അവിടെ ചോദ്യത്തിന്റെ ഭാഗമാണ് യസ് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ യസ് സർവ യാത്മാ സർവാനന്ദ സർവാന്തര സർവ നഭൂഹു. ഇങ്ങനെയുള്ള ആത്മാവിനെ കുറിച്ച് വിശദീകരിക്കാനാ പറയുന്നു യാജ്ഞവൽക്കനോട്. അവർക്ക് ആത്മാവിനെ കുറിച്ച് അറിയാം, വിശദീകരിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇവിടുത്തെ പ്രത്യേകത രണ്ടുപേരും ദുഷസ്ഥനും കഹോലനും ഒരേ ചോദ്യം തന്നെ ചോദിക്കുന്നു. തത്ര സംശയ വിദ്യകത്വം വാസ്യ വിദ്യാനാനാത്വം. ഇവിടെയാണ് സംശയം വരുന്നത്. ഇവിടെ ഒരേ കാര്യം ആവർത്തിക്കുന്നതുകൊണ്ട് ഇത് ഏകമായ വിദ്യയാണോ? ഏകമായ വിദ്യയാണെങ്കിൽ അത് പരമാത്മവിദ്യയാകും. വിദ്യാനാനാത്വം വന്നു കഴിഞ്ഞാൽ അത് ഉപാസനകളാകും. ഉപാസനകളാണ് പലതരത്തിലുള്ളത്. ആത്മവിദ്യേക രൂപത്തിലാണ് അതിനുള്ള ചർച്ച ചെയ്യുന്നു. അതുകൊണ്ട് ഭക്ഷ്യകാരൻ ഉദ്ദേശിക്കുന്നത് ആത്മവിദ്യയ്ക്ക് ഒരു സ്ഥലത്തും വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട്? ആത്മാവ് ഏകരൂപമാണ്. അപ്പൊ ഏകരൂപത്തിലുള്ള ആത്മാവിനെ കുറിച്ചുള്ള വിദ്യ എന്ന് പറഞ്ഞാൽ അറിവ്, അത് ഏകരൂപത്തിലായി. വസ്തു എങ്ങനെയോ അങ്ങനെയോ അറിയുന്നു. വസ്തുവിൻ്റെ സ്വരൂപത്തിന് മാറ്റമൊന്നുമില്ലെങ്കിൽ ആ വസ്തുവിനെ കുറിച്ചുള്ള അറിവിനും മാറ്റം വരത്തില്ല. രണ്ടു തരത്തിലാകാൻ വഴിയില്ല. ഉപാസനകൾ അങ്ങനെയല്ല, പലതരത്തിലുള്ള വിഷയങ്ങളാണ് അവിടെ, നാനാ വിഷയങ്ങളാണ്. അപ്പോൾ അവിടുത്തെ ജ്ഞാനത്തിനും വ്യത്യാസമുണ്ട്, വിദ്യയ്ക്കും വിഷയങ്ങൾക്കനുസരിച്ച് ജ്ഞാനം. അപ്പോൾ ഇത് വ്യക്തമാക്കാനാണ് ഇവിടെ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇതും ഉപാസനയെ സംബന്ധിച്ചല്ല. വിദ്യാനാനാത്വം ഇത് തവത്പ്രാപ്തം. പൂർവക്ഷയുടെ അഭിപ്രായത്തിൽ ഇത് പല വിദ്യകളാണ്. എന്തുകൊണ്ട്? അഭ്യാസ സമർത്ഥ്യ ആവർത്തിക്കും. അഭ്യാസം ആവർത്തിക്കുന്നുണ്ട്. വീണ്ടും ഒരേ കാര്യം തന്നെ പറയുന്നു. ഇത് അദ്വൈതത്തിന്റെ വിശേഷത. ചോദിക്കും, ഒന്നാണെങ്കിൽ പിന്നെ എന്തിനാ ആവർത്തിക്കുന്നു? അഭ്യാസത്തിന്റെ ആവശ്യം എന്താണ്? അന്യദാഹി അന്യൂന അനതിരിക്ത അർത്ഥി ദുരാമ്നാനം അനർത്ഥം. ഇത് പലപ്പോഴും ചോദിക്കുന്നു അദ്വൈതത്തെ സംബന്ധിച്ച്. ഒരേ ഒരു തത്വജ്ഞാനത്തെ എപ്പോഴും ഇങ്ങനെ ആവർത്തിക്കുന്നു. ആവർത്തിച്ചോ കേട്ട് കേട്ട് മടക്കും. വീണ്ടും ഒന്ന് തന്നെ പറയും, ആത്മാവ് നിത്യമാണ്, ശുദ്ധമാണ്, മുക്തമാണ്. ഒന്നാണെങ്കിൽ എന്തിനാവർത്തിക്കുന്നു? ശരി, ഒന്നാണ്, പക്ഷെ ആവർത്തിച്ചാൽ മടക്കുമെന്ന് തോന്നുമല്ലോ. വീണ്ടും ഒരേ കാര്യം തന്നെ കേട്ടോണ്ടിരിക്കുക, പുതിയ കാര്യമൊന്നും പറയാനില്ല. അപ്പോൾ അതിന് മടുപ്പുണ്ടാവും. ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്, പക്ഷെ മടുത്തു പോകുന്നു, വിരസമാകുന്നു എന്നെന്തുകൊണ്ടാണ് പറയുന്നു? അത് മനസ്സിലാകാത്തതുകൊണ്ടാണ്. പറയുന്നത് ശരിയാണ്, കേൾക്കുന്നത് ശരിയാണ്, പക്ഷെ ഗ്രഹിക്കുന്നില്ല. അവിടെ തകരാറ്. അവിടുത്തെ തത്വമസിയുടെ ഉദാഹരണം പറയും. നിങ്ങൾ ശരിക്കും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ജിജ്ഞാസമാണെങ്കിൽ ഒരേ കാര്യം തന്നെ ആവർത്തിക്കുമ്പോൾ, അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും ആവർത്തിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അതായത് എനിക്ക് മടുത്തെന്ന് പറയുകയില്ല, എനിക്കിനി കേൾക്കണ്ട, ഞാൻ അറിഞ്ഞവനും കേൾക്കാതിരിക്കാം, അറിഞ്ഞ ഇനിയൊന്നും സർവ വിജ്ഞാനം ഒരാൾക്കുണ്ട, ഇനി അറിയാനൊന്നുമില്ല, കേൾക്കാതിരിക്കാം. പക്ഷെ ഇതങ്ങനെയല്ല പറയുന്നത്, കേട്ട് മടുത്തു പോകുന്നു എന്നാണ്. അപ്പോൾ അറിയാത്തതുകൊണ്ടാണ്. പിന്നെ വീണ്ടും ആവർത്തിക്കുകയല്ല വരെ വഴിയില്ല. അതുകൊണ്ടാണ് അവിടെ ഭൂയേ ഭഗവൻ വിജ്ഞാപയതു, വീണ്ടും വീണ്ടും എന്നെ ബോധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതാണ് ആത്മവിദ്യയുടെ സവിശേഷത. ഒരുവൻ കേൾക്കുന്നു, ശരിക്കവൻ ഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവൻ്റെ ഗ്രഹണത്തിൽ ന്യൂനത ഉണ്ടെങ്കിൽ, അവൻ ജിജ്ഞാസമാണെങ്കിൽ ആവശ്യപ്പെടും, എനിക്ക് ഇനിയും കേൾക്കണം എന്ന്. മരണം വരെ ഉണർന്നിരിക്കുന്ന സമയം മുഴുവൻ ഇത് തന്നെ കേട്ടുകൊണ്ടിരിക്കുക. ക്ഷമ വേണം. അതുകൊണ്ടാണ് ആത്മവിദ്യ ഗ്രഹിക്കുന്നവന്റെ യോഗ്യതയായിട്ട് ആദ്യം തിദിക്ഷ പറയുന്നു. സഹനം, കേൾക്കുന്നതിനുള്ള സഹനം അതുകൂടെ വേണം, കേട്ടിരിക്കാനും ക്ഷമ വേണം. ആ ജിജ്ഞാസ ഉണ്ടെങ്കിലേ പറ്റും. ഇതെല്ലാം ഒത്തു വന്നാൽ ഇത് ആത്യന്തികമായി ഇത് ബോധിക്കാൻ പറ്റും, അറിയാൻ പറ്റും. പക്ഷെ മറ്റുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് അങ്ങനെയാണ്. അപ്പോൾ പറയുന്നത് കർമ്മത്തെ സംബന്ധിച്ച് ഇങ്ങനെ ചെയ്യണം. അത് ഒരു തവണ പറഞ്ഞിട്ടുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ, അതൊന്ന് മനസ്സിലാക്കി ചെയ്യുക. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പറയുന്നത്? ചെയ്ത് ചെയ്ത് പഠിക്കും. ചെറിയ വിശകൊക്കെ വന്നാൽ അത് ചെയ്ത് ചെയ്ത് അതൊന്ന് പഠിച്ചോളും. ഇവിടെ അത് നടക്കത്തില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാ? ചെയ്യാനൊന്നും അറിയാനേ ഉള്ളൂ, അറിഞ്ഞിട്ട് ചെയ്യാൻ കാത്തിരിക്കാനൊന്നുമില്ല. അതുകൊണ്ട് അറിയുക എന്നുള്ളതാണ്. അറിവ് പിന്നെ ചെയ്യാനൊന്നും അവശേഷിക്കുന്നില്ല എന്നാണ് ഭാഷകാരൻ പറയുന്നത്. അതുകൊണ്ട് അന്യതാഹി അന്യൂന അനതിരിക്താർത്ഥേ ദുരാമനാനം പൂർവശ പറയും. അന്യൂന അനതിരിക്തമായിരിക്കുന്ന യാതൊരു കുറവുമില്ല, അധികപ്പറ്റുമില്ല, ആണ് അന്യൂന അനതിരിക്. അത് വീണ്ടും പറയുക അനർത്ഥകമാണ്. എന്തിനാ? കർമ്മത്തെ സംബന്ധിച്ച് ശരിയാവും, തത്വത്തെ സംബന്ധിച്ച് അത് ശരിയാകത്തില്ല. തസ്മാത് യഥ അഭ്യാസ കർമ്മഭേദ ഏവം അഭ്യാസ വിദ്യാഭേദ. അവ പറയുന്നു, കർമ്മത്തെ എവിടെയെങ്കിലും ആവർത്തിക്കുകയാണെങ്കിൽ അവിടെ കർമ്മത്തിൽ ഭേദം വരും. ഒരു കർമ്മമായിരിക്കും ആവർത്തി വരികയാണെങ്കിൽ രണ്ട് കർമ്മം കാണും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അർത്ഥം അന്യൂന അനതിരിക്തമാണ്, ഏകമാണ് അർത്ഥം. അതിലെ അഭ്യാസം എന്തിനാണ്? കർമ്മത്തിന് വ്യത്യാസമുണ്ട്, ഉണ്ടാവർത്തിക്കുന്നു, പലതരത്തിൽ കർമ്മം ചെയ്യാനുണ്ട്. തസ്മാ യഥ അഭ്യാസ കർമ്മഭേദം, ആവർത്തിച്ചാൽ കർമ്മത്തിന് ഭേദം വരുന്നു. ഏവം അഭ്യാസ വിദ്യാഭ്യാസം, അതുകൊണ്ട് ഇവിടെയും ജ്ഞാനത്തെ ആവർത്തിക്കുന്നു. ജ്ഞാനം പലതരത്തിലാകാം. ഇത്യവും പ്രാപ്തി പ്രത്യാഹ സമാനം പറയുന്നു. അന്തരാത്മന അവിശേഷ സ്വാത്മനോ വിദ്യേകത്വം, അത് വിശദീകരിക്കുന്നു. സർവാന്തരോ ഹി സ്വാത്മാ ഉഭയത്രാപ്യ അവിശിഷ്ട പ്രത്യതേ. ഇവിടെ ചോദിക്കുന്നതും മറുപടിയായി പറയുന്നതും സർവാന്തരമായിരിക്കുന്ന ആത്മാവിനെയാണ്. ചോദ്യകർത്താവിൻ്റെ ഉള്ളിലും ഉത്തരം പറയുന്നു ആളിൻ്റെ ഉള്ളിലും പ്രപഞ്ചത്തിലും എല്ലാം സർവവ്യാപിയായിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, തത്വത്തെ സംബന്ധിച്ച്. അതൊന്നാണ്, അതുകൊണ്ട് അതിനെ സംബന്ധിച്ചുള്ള അറിവും ഒന്ന് തന്നെ, പലതല്ല. അത് അന്തരാത്മനാണെന്ന് പറയുന്ന വിശേഷിക്കുകയാണ്. സർവാന്തരോ ഈ സ്വപ്ന ഉഭയത്ര അവിശിഷ്ട പരിസ്ഥിതി, രണ്ടുപേരുടെ ചോദ്യത്തിന് സമാനം പറയുന്നിടത്ത് എല്ലാം ഏകമായ ആത്മാവിനെ സംബന്ധിച്ചാണ് ചോദ്യവും സമാധാനമെല്ലാം. ദൗ ആത്മാനോ ഏകസ്മിൻ ദേവി സർവാന്തരവും സംഭവ. ഇവിടെ രണ്ട് ആത്മാവിനെ കുറിച്ച് ചോദിക്കാൻ കഴിയില്ല. ചോദ്യകർത്താവിൻ്റെ ശരീരത്തിലും സമാനം പറയുന്ന ആളുടെ ശരീരത്തിലും എല്ലാ ശരീരങ്ങളിലും ഇരിക്കുന്ന ഒരാത്മാവാണ്. ഒരു ശരീരത്തിൽ രണ്ട് ആത്മാവിനിരിക്കാൻ പറ്റത്തില്ല, അസാധ്യമാണ്. ആണ് സർവാന്തരോ ഹി സ്വാത്മാ ഉഭയത്രാപി അവിശിഷ്ട പ്രചിതി, അവിശിഷ്ടമായി ഏകമായി സാമാന്യമായി അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് ചോദ്യകർത്താവ്. നഹി ദൗ ആത്മാനോ, രണ്ടാത്മാക്കൾ ഏകസ്മിൻ ദേഹി, ഒരു ദേഹത്തിൽ. സർവാന്തരോ ഭവ, സർവാന്തരമായി ഇരിക്കത്തില്ല. സംഭവത തഥാഹി ഏകസ്യാഞ്ജസ്സും സർവാന്തരത്വം അവകൽപ്പിത. അങ്ങനെ ഇരിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ശരീരത്തിൽ രണ്ടാത്മ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്ന് പ്രധാനമാകും, മറ്റ് ഗുണമാകും. അങ്ങനെ സാധ്യമല്ല. ഇത് പിശാജ് ബാധിക്കുന്നു എന്നൊക്കെ പറയും. പിശാജ് രൂപത്തിലുള്ള ആത്മാവ് വന്നിട്ട് ഈ പാവപ്പെട്ട ആത്മാവിനെ കീഴ്പ്പെടുത്തിക്കളും. അപ്പോൾ ഒന്ന് മുഖ്യമാവും, ഒന്ന് ഗുണമാകും. അത് സംഭവിക്കത്തില്ല. സർവശരീര അന്തര്യാമിയായിരിക്കുന്ന ഏകമായ ആത്മാവാണ്. അങ്ങനെ രണ്ടുപേർക്കും അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഒന്ന് മുഖ്യവും ഒന്ന് ഗുണവുമാകത്തില്ല. ഏകസ്യത്തു ഭൂതഗ്രാമവത് നൈവ സർവാന്തരത്വസ്യ. പക്ഷേ ഭൂതങ്ങളും മറ്റും അങ്ങനെയല്ല. പഞ്ചഭൂതങ്ങൾ ഒന്ന് പ്രധാനമാവും, മറ്റത് ഗുണമാവും. ഇവിടെ ഈ ശരീരത്തിൽ അത് വേണമെങ്കിൽ പറയാം. ആത്മാവിനെ സംബന്ധിച്ചത് പറയാൻ സാധ്യമല്ല. ഏകസ്യത്തു ഭൂതഗ്രാമോ നൈവ സർവാന്തരത്വസ്യ. ഭൂതഗ്രാമം അതുകൊണ്ട് എന്താ വരുന്നത്? ഭൂതഗ്രാമം എന്ന് വെച്ചാൽ സമൂഹം. അതുകൊണ്ട് എന്ത് പറ്റുന്നു? സർവാന്തരമല്ല ഭൂതഗ്രാമം. സർവവ്യാപിയായിരിക്കുന്നില്ല, ആന്തരികമായി സർവത്തിനും വ്യാപിച്ചിരിക്കുന്നില്ല. ഓരോ ശരീരത്തിലും ഉണ്ട് പല അളവിൽ. യഥാച പഞ്ചഭൂത സമൂഹേ ദേഹേ പൃഥിവ്യ ആപോ അന്തര അഭ്യത്തേജോ അന്തരമിതി സത്യപി ആപേക്ഷികേ അന്തരത്വ നൈവ മുഖ്യ സർവാന്തരത്വം ഭവതി തഥാ ഇഹാപി. പക്ഷെ പഞ്ചഭൂത സമൂഹമാണ് ഈ ദേഹം. ഈ ദേഹത്തിൽ പാർത്ഥിവാംശമാണ് കൂടുതൽ. എന്നുവെച്ചാൽ കൂടുതലെന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നു പ്രത്യക്ഷ സിദ്ധമായിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. വെയിറ്റ് അനുസരിച്ചല്ല, മുഖ്യമായിരിക്കുന്നു. നമ്മൾ കാണുന്നത് പാർത്ഥിവാംശമാണ്. ജലാംശത്തെ അതുപോലെ കാണാൻ വയ്യ. ശരീരത്തിൻ്റെ ഓരോ കണത്തിലും ജലമുണ്ട്, പക്ഷെ അത് ഉള്ളിലിരിക്കുന്നു, ആന്തരമായിരിക്കുന്നു, കുറച്ചുകൂടി വ്യാപിച്ചിരിക്കുന്നു. മറ്റോരോ ഭൂതങ്ങളും അതിന് അതുപോലെ സൂക്ഷ്മ സൂക്ഷ്മമായിരിക്കുന്നു. സ്ഥൂലമായിരിക്കുന്ന പൃഥിവിയാണ് യഥാച പഞ്ചഭൂത സമൂഹേ ദേവി പൃഥിവ്യ ആപോ അന്തര പൃഥിവ്യ അപേക്ഷിച്ച് ജലം കുറച്ചുകൂടി സൂക്ഷ്മമാണ്. അഭ്യത്തേജ അതിനേക്കാൾ സൂക്ഷ്മമായിരിക്കുന്നു തേജസ്, ഉഷ്ണവും മറ്റും അനുഭവിക്കുന്നു, വിയർപ്പ് ഉണ്ടാകുന്നു. അതുകൊണ്ട് ഊഹിക്കാൻ പറ്റുന്നു ആ ഈ ശരീരത്തിനും തേജസ്സുണ്ട്, അതിന് സൂക്ഷ്മമാണ് ജലത്തെക്കാൾ. ആ തേജസ്സിന്റെ പ്രവർത്തനം കൊണ്ട് ജലം പുറത്തു വരുന്നു. അതിന് സൂക്ഷ്മമായി വായു പ്രാണരൂപത്തിലും മറ്റിരിക്കുന്നു. അത് ശ്വാസോച്ഛ്വാസത്തിനും മറ്റും മനസ്സിലാക്കുന്നു. അതിനേക്കാൾ സൂക്ഷ്മമാണ്. പിന്നെ ആകാശം പറയാനില്ല, അത്യധിക സൂക്ഷ്മമാണ്. സത്യപി അപേക്ഷിക അന്തരത്വം എന്നിവ മുഖ്യം സർവാന്തരത്വം. അതുകൊണ്ട് മുഖ്യ സർവാന്തരത്വം കഴിയത്തില്ല പഞ്ചഭൂതങ്ങൾക്ക്. അതുപോലെ ആയാലോ പൂർവക്ഷി ചോദിക്കുകയാണ്. പഞ്ചഭൂതങ്ങളെ പോലെ അല്ല ആത്മാവ്. ആത്മതത്വം സർവവ്യാപിയായി ഏകരൂപത്തിൽ സർവശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി ഇത് വേറെ തരത്തിൽ വ്യാഖ്യാനിക്കാം. അഥവാ ഭൂതഗ്രാമപദ്ധതി ശ്രുത്യന്തൻ ന്ദ്രേ സമസ്തേഷു ഭൂതഗ്രാമേഷു ഏകൈവ സർവാന്തര ആത്മനായ ദൈവം അനയോരപി ബ്രാഹ്മണയോരിത്യർത്ഥം. തസ്മാ വേദ്യ ഐക്യാത് വിദ്യ ഏകത്വം. വേറെ തരത്തിൽ പറയാം ഭൂതഗ്രാമവത്വം എന്ന് പറഞ്ഞു. ഏകോ ദേവ സർവഭൂതേഷു ഗൂഢ സർവപ്രാണികളിലും. അവിടെ ഭൂതം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാണികളെന്നെടുത്ത്, നേരത്തെ ഭൂതം എന്ന് പറഞ്ഞു പഞ്ചഭൂതങ്ങളെന്നെടുത്ത്. ഒരു ശബ്ദത്തിന് പല അർത്ഥങ്ങൾ വരും. ഭൂതശബ്ദത്തിന് സത്വം, പഞ്ചഭൂതങ്ങൾ, പ്രാണി, അങ്ങനെ പല അർത്ഥം കൊടുക്കാം. അത് ശ്വേതാശ്വരത്തിൽ എന്ന് പറയുന്നു ഏകോ ദേവ, ഒരേ ഒരു ദേവൻ തന്നെ സർവഭൂതേഷു ഗൂഢ സർവപ്രാണികളുടെയും ഹൃദയത്തിൽ വസിക്കുന്നത് ഒരേ ഒരു ഭൂതം തന്നെ, ഗൂഢമായിരിക്കുന്നു, രഹസ്യമായിട്ട്. രഹസ്യമായിരിക്കുന്നതുകൊണ്ടാണ് അതിനെ അറിയുന്നതിന് വേണ്ടി പരിശ്രമം വേണ്ടി വരുന്നത്. അത് ഹൃദയത്തിൽ എഴുന്നിട്ട് അതിനെ അറിയാൻ കഴിയുന്നില്ല. സർവവ്യാപിയായിരിക്കുന്നു, അതിന് ആരിലും അതില്ലാതെ ഇല്ല. സർവഭൂതാന്തര സർവപ്രാണികളുടെയും ആന്തരികമായ സ്വരൂപമായിരിക്കുന്നു. ഇവിടെയൊക്കെ ആ തത്വത്തെ കുറിച്ച് പറയുന്നത് അതാണ് ഭക്ഷ്യകാരനെ അദ്വൈതത്തെ ഇത്രയും ഉറപ്പിക്കുന്നു. ഏകോ എന്നിവിടെ പ്രത്യേകമായി പറഞ്ഞു, ഒരേ ഒരു തത്വം തന്നെയാണ് സർവപ്രാണികളിലും ഇരിക്കുന്നത്. പിന്നെ അദ്വൈതമല്ലാതെ എന്ത് പറയും? ഈശ്വരൻ വേറെയാണ്, ജീവൻ വേറെയാണെന്ന് അങ്ങനെ പറയാൻ കഴിയും? എല്ലാ പ്രാണികളിലും ഒരു ചൈതന്യമാണ് ഇരിക്കുന്നതെങ്കിൽ അംഗീകരിക്കാൻ കഴിയത്തില്ല. ഇപ്പൊ ശങ്കരാചാര്യര് ഭാഷ എഴുതുമ്പോ ഇങ്ങനെ ആത്മീയകത്വം പറഞ്ഞു, ഒരേ ഒരു ആത്മാവേ ഉള്ളൂ, രണ്ടാത്മാവില്ല. ഒന്ന് ശങ്കരാചാര്യരെ ആക്രമിച്ച് കൂടുതൽ ആക്രമണം ഭാഷ്യക്കാരന് ശേഷം ഉണ്ടായി. അതാണ് ഏറ്റവും വലിയ തമാശയുള്ളത്. അന്യേകമായ ആത്മാവെന്ന് പറഞ്ഞപ്പോൾ അത് ചോദ്യം ചെയ്ത് താർക്കികന്മാരും മറ്റുമാണ്. അതെങ്ങനെ ഏകമായ ആത്മാവാകും? ജീവാത്മാ പരമാത്മാ പ്രധാനമായിട്ടും അവരാണ്, രണ്ടുണ്ടല്ലോ. അതിൽ പല ജീവാത്മാക്കളിൽ തന്നെ പലതുണ്ടല്ലോ. അങ്ങനെയല്ല, പുതിയൊരാശയം കേൾക്കുമ്പോൾ, നമ്മൾ കേട്ടിട്ടില്ലാത്ത കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാനല്ല എതിർക്കാനാണ് നമുക്ക് സാധാരണ തോന്നുന്നത്. മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നുവെച്ചാൽ, അത് നമ്മളൊരു കാര്യത്തെ അറിയുന്നു, അറിഞ്ഞാൽ പിന്നെ നമ്മളതിനെ വിശ്വസിക്കുന്നു. അറിഞ്ഞു വിശ്വസിക്കുന്നതിനെ വേറൊരാൾ ചോദ്യം ചെയ്ത നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയാണ്, എന്നുവെച്ചാൽ നമ്മുടെ അവകാശത്തെ ചോദ്യം ചെയ്യുകയാണ്. വിശ്വസിക്കാൻ നമുക്ക് അവകാശമുണ്ട്, അപ്പോൾ അത് അംഗീകരിക്കും. അതുകൊണ്ട് തർക്കികന്മാരും മറ്റും അങ്ങനെ നിഷേധിച്ച്, ബൗദ്ധന്മാരെ നിഷേധിച്ച്, അവർ പിന്നെ ഇതിൻ്റെ അടുത്തൊന്നും വരുന്നവരല്ല. അവർക്ക് ഒരാത്മാവില്ല, രണ്ടാത്മാവും. അങ്ങനെ പോയി, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇത് ഭക്ഷ്യകാരൻ എഴുതി, ഇതിന് വ്യാപകമായ പ്രചാരം കിട്ടിയതിന് ശേഷം പിൽക്കാലത്ത് വന്നവർ ഇത് മനസ്സിലാക്കിയതിന് ശേഷം, അതാണ് മറ്റുള്ളവർ മനസ്സിലാക്കിയിട്ടല്ല, ആദ്യമായി കേൾക്കുകയാണ്. അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ആദ്യമായി നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ പറയുന്നതാണ് ചീത്ത വിളിച്ചാൽ മനസ്സിലാവും. ആദ്യം കേൾക്കില്ലേ? ഇതങ്ങനെയല്ല. ശങ്കരാചാര്യർ ഇതെഴുതി, അതിന് പ്രചാരം കിട്ടി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട്. ശിഷ്യപരമ്പരയിലൂടെ പ്രചാരം ശ്രദ്ധിച്ചതിന് ശേഷം പിന്നെയാണ് ശരിയായിട്ടുള്ള എതിർപ്പ് തുടങ്ങിയത്. എതിർപ്പ് തുടങ്ങി എന്ന് പറഞ്ഞാൽ ആശയപരമായ എതിർപ്പ് മാത്രമല്ല, പിന്നെ തെരുവിളിയായി. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് വന്ന ദ്വൈത ആചാര്യന്മാർ അസഭ്യം പറഞ്ഞു, അവിടെ പറഞ്ഞു. അതെന്തുകൊണ്ടാണ് അവരസഭ്യം പറയാൻ കാരണം? അതായത് ഇവിടെ പറഞ്ഞ അദ്വൈതത്തെ ഒരു സംവാദത്തിലൂടെ ആശയത്തെ എതിർക്കുക, തോൽപ്പിക്കുക, ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്, സാധിക്കുന്ന കാര്യമുണ്ട്. അപ്പം നേരിട്ടൊരു സംവാദത്തിന് അവർ തയ്യാറായില്ല. പിൽക്കാലത്ത് വന്നു ആൾക്കാർ പലരും. അപ്പോ സംവാദത്തിന് പോയവർക്ക് മനസ്സിലായി ഇത് എളുപ്പമല്ല, പരാജയപ്പെടുത്തുക എളുപ്പമല്ല. അതുകൊണ്ട് അവർ പുതിയൊരു ശൈലിയാണ് സ്വീകരിച്ചത്. പിൽക്കാലത്ത് വന്നു തെറിവിളിക്കുക, അപ്പൊ നിർത്തുമല്ലോ, അദ്വൈതം പറയുന്നു നിർത്തുമല്ലോ. കഥയല്ല, ശരിക്കും അങ്ങനെ സംഭവിച്ചു. സംവാദത്തിന് സാധ്യമല്ല, പരാജയപ്പെടാൻ സാധ്യമല്ലെങ്കിൽ ശങ്കരാചാര്യരെ വ്യക്തിപരമായി ആക്ഷേപിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. ചീത്ത വിളിച്ചു. അത് ഇങ്ങനെ വിശ്വാസത്തിന്റെ പേരിൽ ഒരു കാര്യം പ്രചരിപ്പിക്കുക എളുപ്പമാണ്, ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷെ ഒരാശയത്തെ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. കാരണം അതൊരാളുടെ തനിക്കകത്ത് കയറണം, അത് പ്രയാസമാണ്. അപ്പൊ പിന്നീട് വന്ന ദ്വൈത, പ്രത്യേകിച്ചും ദ്വൈത വിശ്വാസികൾക്ക് ആശയപരമായി ഇത് ശങ്കരാചാര്യരെ എതിർത്ത് പരാജയപ്പെടുത്തി തങ്ങളുടെ ആശയം പ്രചരിപ്പിക്കുക അവരെ കൊണ്ട് സാധിക്കുന്ന കാര്യമായില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അതിന് ശ്രമിച്ചില്ല, മറിച്ച് ശങ്കരാചാര്യരെ ആക്ഷേപിച്ചു. എന്നിട്ട് നമ്മുടെ ദ്വൈത സിദ്ധാന്തത്തെയും പ്രചരിപ്പിച്ചു. അത് കൂടുതലതിന് ശ്രമിച്ചില്ല, കൂടുതലതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനും കാര്യമില്ല. എന്നാൽ ഏതെങ്കിലും സന്ദർഭം വരുമ്പോൾ ഇതിന് അദ്വൈതം ഇതിന് ചോദ്യം ചെയ്യുന്നു എന്ന് വരുമ്പോൾ അദ്വൈതത്തെ അല്ല നിഷേധിക്കുന്നത്, അദ്വൈത ഭാഷ്യകാരനെയാണ് ചീത്ത വിളിക്കുന്നത്. അങ്ങനെയാണ് ഭക്തി വേദാന്തവും മറ്റും പ്രചരിച്ചത്. അങ്ങനെയാണ്. അപ്പോൾ സംഗതി എളുപ്പമായി. അതുകൊണ്ടിത് എപ്പോഴുമുള്ള ഒരു രീതിയാണ്. നമുക്കൊരു സംവാദത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എതിരാളി ചീത്ത വിളിക്കുക, സംഗതി എളുപ്പമാണ്. പിന്നെ സംവാദം അതോടുകൂടി അവസാനിക്കും. അങ്ങനെയാണ് പിൽക്കാലത്ത് സംഭവിച്ചത്, ദ്വൈതത്തെ സംബന്ധിച്ച്. ആദ്യം കേട്ടുകൊണ്ടിരുന്നവരുടെ ക്ഷമയൊന്നും പിൽക്കാലത്തുണ്ടായില്ല. ഭക്തി വേദാന്തത്തിലൊക്കെ അതാ കാണുന്നു. അവരുടെ അമർഷം കൂടുതലാണ് ദ്വൈതികൾ, കാരണം ആശയ സംവാദത്തിനുള്ള ശേഷിയില്ല. അപ്പൊ പിന്നെ അമർഷമല്ലാതെ എന്ത്? ഇത് ചരിത്രം, അദ്വൈതം നേരിടേണ്ടി വന്ന ചരിത്രം ഇതാണ്. ഏത് ആശയമായത് ശരി, അതിന് ശക്തിയുണ്ടെങ്കിൽ അതിനെ ആശയപരമായി നേരിടാൻ പറ്റത്തില്ല. പിന്നെ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഗുണ്ടായുസ്. അതുകൊണ്ടേ നേരിടാൻ പറ്റും. എപ്പോഴും അങ്ങനെയാണ് ലോകത്ത് നടക്കുന്നത്. അത് തന്നെ ഇവിടെ സംഭവിച്ചു. പക്ഷെ അത് അടിക്കും പിടിക്കുമെന്നും ആരോഗ്യമില്ലാത്തവരാണെങ്കിൽ വെറുതെ ഇരുന്ന് ചീത്ത പറയും. അങ്ങനെയാണ് പിന്നെ അദ്വൈതത്തെ നേരിട്ടത്. ആരാണങ്ങനെ ചെയ്തതെന്നും ഞാൻ പേരെടുത്തെന്നും പറയുന്നു. കാരണം ചിലപ്പം അവരുടെ ഭക്തന്മാർ ഈ കൂട്ടത്തിൽ കാണും, അത് പിന്നെ അപകടമായി തീരും. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അന്വേഷിക്കും, ആരാണ് ശങ്കരാചാര്യത്തെ വിളിച്ചത്, എന്തിനു വേണ്ടി വിളിച്ചു, അന്വേഷിച്ച മനസ്സിന്. അതുകൊണ്ട് ഭാഷകാരൻ വ്യക്തമായും പറയുന്നു, ഏകോ ദേവ. ശ്രുതി പറയുന്നു ദേവൻ ഒരാളേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാ ഒരു ജീവാത്മാവും ഒരു പരമാത്മാവും രണ്ടെണ്ണത്തിനെ സ്വീകരിക്കുന്നു? തത്വത്തിൽ പ്രയാസമാണ്. എന്നാൽ ചിലർക്കത് കൂടിയേ തീരൂ, ജീവാത്മാവും വേണം പരമാത്മാവും വേണം. അവരെ സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനും വേണ്ടിയുള്ള ഉപായവും ഭാഷകാരൻ തന്നെ പറഞ്ഞു. നിങ്ങൾ പരമാർത്ഥമായി സ്വീകരിക്കേണ്ട, സ്വാഭാവികമായി സ്വീകരിക്കുക. അപ്പോൾ ജീവാത്മാവുമായി പരമാത്മാവുമായി അതുപോരാ, അങ്ങനെ പറഞ്ഞാൽ പോരാ, പരമാർത്ഥമായി തന്നെ വേണം ഭേദം. അങ്ങനെ വരുമ്പോൾ ഇത്തരം ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ഭാഷകാരൻ എങ്ങനെ വ്യാഖ്യാനിച്ചു, നമ്മളെങ്ങനെ വ്യാഖ്യാനിക്കും എന്നുള്ളൊരാശയക്കുഴപ്പം വരും. ദ്വൈതിക്ക് വേദങ്ങളും തരത്തിൽ വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ ഉടനെ ഭാഷ്യം വരും അവിടെ, അതിന് സമാനം പറയാൻ കഴിയത്തില്ല. അപ്പോഴാണ് ചീത്ത അവിടെ തുടങ്ങുന്നത്. ഇവിടെ ഈ പ്രശ്നം ഗീതയ്ക്കകത്തും ഗീതയിൽ ഇതേ കാര്യം പറയുന്നു. ഏകോ ദേവ സർവഭൂതേഷു സർവവ്യാപി സർവഭൂതാന്തരാത്മാ ഏകമായ ആത്മാവിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഇവിടെ സ്പഷ്ടമായിട്ട് ഏകമായ ആത്മാവിനെ പറയുന്നു. പിന്നെ ഏകമായ ആത്മാവിനെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വരും, ശരി ഏകമായ ആത്മാവായിക്കോട്ടെ, അത് അദ്വൈതം, അതുകൊണ്ട് അദ്വൈതം വരുമോ, പിന്നെ ചർച്ച വരും. ആത്മാവ് ഏകമാണ് രണ്ടാമതൊന്നുമില്ലെങ്കിൽ പിന്നെ അദ്വൈതമല്ലാതെ എന്ത് വരും? ദ്വൈതം വരണമെങ്കിൽ രണ്ടാത്മാവും വേണ്ടേ? സർവഭൂതാന്തരാത്മാ സർവപ്രാണികളിലും ആന്തരികമായ സ്വരൂപം ഏകമായ ആത്മാവെന്ന് പറയുമ്പോൾ അങ്ങനെ രണ്ടാത്മാവ് വരുന്നു. അത് വന്നു കഴിഞ്ഞാൽ എന്താ തകരാറ്? ദ്വൈതികൾക്ക് എന്താ നഷ്ടം വരുന്നത്? ഒരേ ഒരു ആത്മാവേ ഉള്ളൂ, അവരും അങ്ങ് സ്വീകരിക്കട്ടെ, എന്താ തകരാറ്? എന്താ തകരാറ്? എന്താ തകരാറ്? ഒരാത്മാവേ ഉള്ളത് അവിടെ പറഞ്ഞിരിക്കുന്നു, സർവഭൂതാന്തരാത്മാ സർവവ്യാപി കൂട്ട ഒരേ ഒരു ആത്മാവ്. ഈ ദ്വൈതികൾ അവരും അത് സ്വീകരിക്കുന്നു. പിന്നീട് ഭാഷ്യക്കാരനെ ചീത്ത വിളിച്ചവർ എല്ലാം അത് സ്വീകരിച്ച എന്താ അവർക്ക് എന്താ തകരാറ്? ഭക്തി സാധിക്കില്ല. ആ ഭക്തിക്ക് യാതൊരു സ്ഥാനമില്ലാതെ വരും, ഇതാ തകരാറ്. അതാണ് അവർക്ക് സഹിക്കാൻ കഴിയാത്തത്. എല്ലാം പരമഭക്തന്മാരാണ്. ഒരാത്മാവെന്ന് പറഞ്ഞാൽ പിന്നെ ആര് ആരെ ഭജിക്കും? അപ്പോ ആത്മാവ് ഏകത്വത്തെ മാത്രം സ്വീകരിക്കുക, ജീവപരഭേദത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്തിക്ക് യാതൊരു സ്ഥാനമില്ല. ഇതുകൊണ്ടാണ് അവര് ഭാഷ്യക്കാരനെ ചീത്ത വിളിക്കുന്നത്. അവ ചോദ്യം വന്നാൽ ഭാഷ്യക്കാരൻ ഭക്തി അംഗീകരിച്ചിരുന്നു, ഭാഷ്യക്കാരൻ ഭക്തി അംഗീകരിച്ചു. പക്ഷെ ആ ഭക്തി എന്ന് പറയുന്നത് എന്താണോ, ഇവർ പറയുന്ന പോലെ മുഖ്യമായ ഭക്തിയല്ല. ഭാഷ്യക്കാരനും പറയുന്നുണ്ട് ഭക്തി. ആ ഭക്തി എന്ന് പറയുന്നത് ജീവ ഈശ്വര ഭേദത്തെ സ്വീകരിച്ചു കൊണ്ടുള്ള, ഔപാധികമായി സ്വീകരിച്ചുകൊണ്ടുള്ള ഭക്തിയാണ്, അല്ലാതെ വാസ്തവ ഭേദത്തെ സ്വീകരിച്ചുകൊണ്ടുള്ള ഭക്തിയല്ല. ഭക്തന്മാർക്ക് അതുപോലെ വാസ്തവ ഭേദത്തെ സ്വീകരിക്കുമ്പോൾ ഉള്ള ഭക്തി വേണം. ഭാഷകാരം പറയുന്ന അങ്ങനെയല്ല, വാസ്തവ ഭേദത്തെ സ്വീകരിച്ചെങ്കിലും ഭക്തിയാകാം. അതിന് കാൽപ്പനിക ഭേദം സ്വീകരിച്ചാലും ഭക്തിയാകാം. ജീവനെ ഈശ്വരനെ ഭജിക്കാൻ ഭക്തി ഉണ്ടാകുന്നില്ല, അവിടെയും ഭക്തിയുണ്ടല്ലോ. അതുപോലെ വൈദികളെ സംബന്ധിച്ച് അതുപോലെ അവർ പറയുന്ന അങ്ങനെ കാൽപ്പനിക ഭേദം സ്വീകരിച്ചുള്ള ഭക്തിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ വരുന്ന തകരാറെന്താ? എന്താ കുഴപ്പം? ഭക്തി പരമാർത്ഥമല്ല. ആ, അപ്പോ ഭക്തിയും അതുപോലെ തന്നെ പരമാർത്ഥമല്ലാതാണ്. അപ്പോ പിന്നെ ജ്ഞാനത്തിലേക്ക് പോകേണ്ടി വരും. ഭക്തി പരമാർത്ഥമല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ പരമാർത്ഥമായത് പിന്നെ അറിയുന്ന ജ്ഞാനം അവിടെ എത്തേണ്ടി വരും. മറ്റങ്ങനെയല്ല, ആദ്യം ജ്ഞാനം, ഒടുവിൽ ഭക്തി. കാരണം ഭേദം വാസ്തവമാണ്, ഭക്തിയും വാസ്തവമാണ്. അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അല്ല, അദ്വൈതി ഭക്തിയെ നിഷേധിക്കുന്നുണ്ടല്ലോ, പക്ഷെ അവിടെ പ്രാമുഖ്യം ഭക്തിക്ക് വരത്തില്ല. പ്രാമുഖ്യം ഭക്തിക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈശ്വരൻ വേറെ, ജീവൻ വേറെ. ഭക്തി എന്ന് പറയുന്നത് അവസാനത്തെ ആശ്രയം വേണം, അവസാനം ഭക്തിയിലെത്തിച്ചേരുന്നു. ഭക്തിയിലൂടെ മുക്തി. അപ്പോ ദ്വൈതികളുടെ ഭാഷ്യകാരനെ നിഷേധിക്കുന്നു. ഇത് തന്നെയാണ് ഭക്തിയെ ഭാഷ്യകാരൻ അംഗീകരിച്ചെങ്കിലും ആത്യന്തികമായി ഭക്തിയെ നിഷേധിക്കുന്നു. അത് സാധ്യമല്ല. ഭേദബുദ്ധിയിൽ ഉള്ള ഭക്തി അതിനെ ഭാഷ്യകാരൻ അംഗീകരിക്കുന്നു. ഇവരുന്ന് അഭേദബുദ്ധിയുള്ള ഭക്തിയാണ്. അഭേദ ബുദ്ധിയിലാണെങ്കിൽ പിന്നെ അത് അറിവാണ്, അത് ഭക്തിയിൽ. അഭേദ ബുദ്ധിയിൽ ഒരാൾക്ക് വേറൊരാളോട് എങ്ങനെ ഭക്തി തോന്നും? അഭേദമായി കഴിഞ്ഞാൽ അവിടെ അഭേദ ബുദ്ധിയിൽ പിന്നെ ഭക്തിയില്ല. അത് ജ്ഞാനമാണ്, വേദബുദ്ധി തന്നെ ജ്ഞാനമാണ്. അവിടെ പിന്നെ ഭജനം സാധ്യമാവില്ല. ഭജനം ഉള്ളിടത്തേ ഉള്ളൂ ഭക്തി. ഒരാൾക്ക് മറ്റൊരാളിനെ ഭജിക്കാൻ പറ്റത്തില്ല, ജീവൻ ഈശ്വരനെ ഭജിക്കാൻ പറ്റത്തില്ല. പിന്നെ അവിടെ ഭജനം, ഭക്തി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും അതിനർത്ഥം ജ്ഞാനം എന്നാണ്. ശബ്ദത്തിൽ വ്യത്യാസം വരത്തിയുള്ളൂ. അതുകൊണ്ടാണ് പിന്നീട് അദ്വൈതികൾ പറഞ്ഞത്, നിങ്ങൾക്കങ്ങനെ നിർബന്ധമാണെങ്കിൽ ഭക്തിരാത്മാനുസന്ധാനം, ഭക്തി ആത്മാനുസന്ധാനമായിട്ടെടുക്കും. പക്ഷെ അവിടെ ഒരു തരത്തിലും ഭേദബുദ്ധി നിൽക്കത്തില്ല. അപ്പൊ അദ്വൈതിയോട് ഒരു തരത്തിലും ഒരു ആശയ സംവാദം സാധ്യമല്ല. അങ്ങനെ വരുമ്പോഴാണ് ശങ്കരാചാര്യന്റെ വ്യക്തിപരമായി ചീത്ത വിളി. ഇവിടെ ഭാഷകാരൻ ആത്മീയകത്വത്തെ സ്വീകരിക്കണം. ആത്മീയകത്വത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ അദ്വൈതം കൂടിയേ തീരൂ എന്നുണ്ടോ എന്ന് വെച്ചാൽ അവസാനം അവിടെ തന്നെ എത്തിച്ചേരും. എന്തായാലും ആത്മീയകത്വത്തെ സ്വീകരിക്കുമ്പോൾ ജീവൻ വേറിട്ടില്ലല്ലോ. ഏകമായ ആത്മാവ് മാത്രം, പിന്നെ ഏകമായ ആത്മാവും പിന്നെ ശേഷിക്കുന്ന പ്രപഞ്ചം, ഇത് രണ്ടും തമ്മിൽ എന്താകുന്നുണ്ട്? അവിടെ അദ്വൈതത്തിൽ തന്നെ എത്തിച്ചേരും. ആത്മാവിൽ നിന്ന് അന്യമായൊരു പ്രപഞ്ചം ഇല്ല എന്ന് വരും. ഏകമായ ആത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഏത് വഴിക്ക് സഞ്ചരിച്ചാലും അവസാനം അദ്വൈതത്തിൽ തന്നെ എത്തിച്ചേരും. അത് ശരിക്കുള്ള അദ്വൈതികൾക്ക് സ്വീകരിക്കാൻ പറ്റും. ഇനി ഭക്തന്മാരെ സമാധാനപ്പെടുത്താൻ വേണ്ടി അദ്വൈതി പറയുന്നു, ശരി, അദ്വൈതത്തിനും ഞങ്ങൾ ഭക്തി അംഗീകരിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടണ്ട, നിങ്ങൾക്ക് വേണ്ട ഭക്തിയും ഞങ്ങളുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അദ്വൈതികളും ഭക്തന്മാരാണ്. ഇത് എത്രയൊക്കെ തലയ്ക്ക് ചോദിച്ച് നിലവിളിച്ചാൽ ശരി, ഇത് അദ്വൈതിക്ക്, അദ്വൈതിയുടെ കൂട്ടത്തിലുള്ളവരെ സമാധാനിപ്പിക്കാനും പറ്റും. ശരിക്കുള്ള ഒരു ദ്വൈതി ഇതുകൊണ്ട് സമാധാനിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ദ്വൈതിക്ക് ഭക്തി വേണം, അദ്വൈതം വേണ്ട. അദ്വൈതിക്ക് അദ്വൈതം വേണം, കുറച്ച് ഭക്തി ഇവിടെ ഇരുന്നോട്ട്. ഒരു കോംപ്രമൈസാണത്. അങ്ങനെ അദ്വൈതി ഭക്തിയെ സ്വീകരിക്കുന്നു. ഇതാണ് അതിന്റെ വാസ്തവം. അത് അല്ലെങ്കിൽ അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഭക്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനം തന്നെ. അദ്വൈതി അത് അങ്ങനെ വ്യാഖ്യാനിക്കും. ഇതൊന്നും ഭക്തന് സമ്മതമേ. പിന്നെ നമ്മുടെ കയ്യിലിതൊക്കെ കിട്ടുമ്പോൾ കാലം കൊണ്ട്, കാരണം നമ്മൾ ജീവിക്കുന്നത് അദ്വൈതീയം കടന്ന് ദ്വൈതീയം കടന്നൊക്കെ ഉള്ള കാലത്തിലാണ്. അവിടെയൊക്കെ കാലം പോയി. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഈ കോംപ്രമൈസായ സാധനമാണ്. അപ്പോൾ അവിടെ കുറച്ച് ഭക്തിയും കുറച്ച് ജ്ഞാനവും എല്ലാം കൂടി ചേർത്ത ഒരു സാധനമാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തൊന്നും വലിയ വൈരുദ്ധ്യം കാണാത്തത്. സമന്വയിച്ച സാധനമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അദ്വൈതിയുമല്ല, ഭക്തരുമല്ല. ഭക്തിയെക്കുറിച്ച് വരുമ്പോൾ പറയുമ്പോൾ എന്തെങ്കിലും പോരായ്മ തോന്നിയാൽ നമ്മൾ പെട്ടെന്ന് അദ്വൈതിയാവും. അദ്വൈതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും പോരായ്മ തോന്നാൽ ഉടൻ നമ്മൾ ഭക്തരാകും. നമുക്ക് രണ്ടും ഓന്തിനെ പോലെ നിറം മാറാം. അത് ഈ കാലം കൊണ്ട് വന്ന ഒരു മാറ്റമാണ്. ഇതിനകത്ത് എല്ലാം ഉണ്ട്. അല്ലാതെ ശുദ്ധമായ അദ്വൈതമോ ശുദ്ധമായ ഭക്തി ഒന്നുമല്ല. അത് പിന്നീട് ഇതൊക്കെ ഇങ്ങനെ കാലം മാറി വന്നപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കൂടിച്ചേർന്നു. അതാണ് ഇന്നത്തെ അദ്വൈതമെന്നും ഇന്നത്തെ ഭക്തി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒന്നാണ്. പണ്ടതായിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ചീത്ത വിളിക്കേണ്ട കാര്യമുണ്ട്. അദ്വൈതിക്ക്, അദ്വൈതിയായ ശങ്കരാചാര്യർക്ക് വേദാന്ത ഭക്തി സമ്മതമായിരുന്നെങ്കിൽ എന്തിനാ ഇത്രയും ചീത്ത വിളിക്കുന്നു? അപ്പോൾ ഭക്തനറിയാം ഇത് അദ്വൈതിയുടെ മുമ്പിൽ വില പോകത്തില്ല. അവിടെയാണ് ഈ നിലവിട്ട് ചീത്ത പറഞ്ഞു പരമദ്രോഹി എന്ന് പറയുന്നു. അതുകൊണ്ടാണ് അപ്പോൾ ശരിയായിട്ടുള്ള അദ്വൈതത്തെയാണ് ഇവിടെ പറയുന്നത്. ഇത്യസ്മിൻ മന്ത്രേ സമസ്തേഷു ഭൂതഗ്രാമേഷു ഏകൈവ സർവാന്തര ആത്മാനായ പറയുന്നു. ശ്രുതി പറയുന്ന സർവപ്രാണികളിലും ഏകമായ ആത്മാവിനെയാണ്. ഈ പറഞ്ഞ ദോഷം തങ്കളാശ്ചര്യർക്കും ഉണ്ടല്ലോ. തന്റെ ആവശ്യത്തോട് ഒത്തുവരാതെ മറ്റാവശ്യക്കാരുടെ ചീത്ത വിളിക്കുന്നതിന് പറഞ്ഞു, അവർ മോശമായി പറയുന്നതിന് താത്വികരെയും ശങ്കരാചാര്യർ പറഞ്ഞു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ ഈ പറയുന്ന ഭക്തന്മാരെ ശങ്കരാചാര്യർ പറഞ്ഞിട്ടില്ലല്ലോ. അതായത് ഭക്തിയെ ശങ്കരാചാര്യർക്ക് എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യന്റെ കാലഘട്ടത്തില് ഈ ഭക്തന്മാരാരുമില്ല. അന്നുണ്ടായിരുന്ന ശങ്കരാചാര്യരോട് എതിർത്തിരിക്കുന്ന ആരെയാണ്? ശങ്കരാചാര്യരും കപിലരെയും കണാദരെയും വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ശങ്കരാചാര്യരും കപിലരെയും കണാദരെയും വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട്. അതില്ല എന്ന് പറയുന്നില്ല. കാളകളൊന്നും പോത്തൊന്നും ഒക്കെ വിളിച്ചിട്ടുണ്ട്. ഈ ദോഷങ്ങൾ തന്റെ ആശയത്തെ അംഗീകരിക്കാത്ത അംഗീകരിക്കാത്തവരെ മോശമായി പറഞ്ഞത് എല്ലാവർക്കും ഉണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നു. സ്പഷ്ടമല്ലേ? നമ്മളത് ചർച്ച ചെയ്തതാണ്. അത് ശങ്കരാചാര്യർ പറയുന്നത് അതിനുള്ള ഒരു വ്യത്യാസം. ശങ്കരാചാര്യപരമായിട്ട് ശരിയായ സംവാദങ്ങൾ നടത്തി ആണ് പിൽക്കാലത്ത് വന്നത്. ഈ ഭക്തിപ്രസ്ഥാനം പുരോഗമിച്ച് വന്നപ്പോൾ പിന്നെ അദ്വൈതമായിട്ടുള്ള ആശയ സംവാദം അവിടെ നിലച്ച് ലേറ്റസ്റ്റ് ഭക്തിപ്രസ്ഥാനങ്ങളിൽ നിന്നും. ശരിക്കും പറഞ്ഞാൽ ശങ്കരാചാര്യരുമായിട്ടൊരു ആശയ സംവാദത്തിന് തയ്യാറായത് രാമാനുജനെ ഉള്ളൂ. കടന്നു കടന്നു വന്നപ്പോൾ പിന്നെ അത് അതിൻ്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വന്നു. ഇനി അവസാനം ഭക്തി വേദാന്തത്തിൽ വന്നപ്പോൾ ശങ്കരാചാര്യടുത്ത് ആശയസംവാദമേ ഇല്ല. പിന്നെ ശങ്കരാചാര്യ ഓർമ്മ വന്നു കഴിഞ്ഞാൽ രണ്ട് ചീത്ത വിളിച്ച് പ്രശ്നം അവസാനിപ്പിക്കും. പക്ഷെ ശങ്കരാചാര്യരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഭാഷ്യത്തിൽ നോക്കിയാൽ പൂർവപക്ഷമാണ് കൂടുതൽ. എന്ന് വെച്ചാൽ ഈ ദ്വൈതികളോടുള്ള യുദ്ധമാണ് കൂടുതൽ. അവിടെ ശങ്കരാചാര്യ എന്താണ്, പരമാവധി പ്രമാണം കൊണ്ടും യുക്തി കൊണ്ടും അവരെ തലയ്ക്കകത്ത് ഇത് കയറ്റാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു, സംവാദം നടത്തി. അത് സാറിന് അങ്ങനെയാണ് പണ്ട് നമ്മളെയൊക്കെ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോഴും ഒരുപാട് കാര്യം പറഞ്ഞ് തലയ്ക്കേറങ്ങി പറയുക, കഴുതെ എത്രയും കാലം പറഞ്ഞിട്ട് നിന്റെ തലയിൽ കയറുന്നില്ലല്ലോ എന്ന് സാറന്മാർ അറിയാതെ പറഞ്ഞു പോകും. എന്ത് പറഞ്ഞിട്ടും തലയിൽ കയറുന്നില്ലല്ലോ, അതുപോലെ പോത്തോ വാളേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് തലയിൽ കയറാത്തതുകൊണ്ടാണ്, ഒന്നും ആശയസംവാദം നടത്താതെ അല്ല. ഇവരങ്ങനെയല്ല, ശങ്കരാചാര്യരോട് ഒരു മത്സര ഒരു ആശയ സംവാദത്തിനേതായല്ല. അവരവരുടെ ആശയം പറയുകയും ഈ പറയുന്ന ആശയം ശങ്കരാചാര്യർ പറഞ്ഞതിന് എന്തെങ്കിലും വിരോധമാണെന്നുണ്ടോ, ഉടൻ ചീത്ത വിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പല ആചാര്യന്മാരുണ്ടല്ലോ, രാമാനുജാചാര്യൻ മാത്രം പറയാൻ കഴിയുമോ? വല്ലഭാചാര്യരുണ്ട്, മാധവാചാര്യരുണ്ട്. പിന്നീടുള്ളവരുടെ കാര്യം, രാമാനുജാചാര്യരല്ല, രാമാനുജാചാര്യർ അത്രയും താഴ്ന്നു പോയിട്ടില്ല. പിന്നീട് വന്ന ആൾക്കാരുണ്ട് ശക്തമായി ശങ്കരാചാര്യ വിമർശിച്ചവർ. അത് ശങ്കരാചാര്യരോട് നമ്മളൊരാളെ ഒരു നമ്മൾ വെറുതെ ഇരുന്ന് ഒരാളെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞാൻ പറഞ്ഞത് ഇന്നും നടക്കുന്നു ഇതൊക്കെ തന്നെ. നിങ്ങൾ ഒരു ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പരമാവധി ബോധവൽക്കരിക്കാൻ ശ്രമിച്ചതിന് ശേഷമാണ്. അതിന് ഭാഷ്യം തെളിവാണ്. അവരുമായിട്ട് ശരിയായ സംവാദം നടത്തിയതിന് ശേഷവും അംഗീകരിക്കാൻ തയ്യാറല്ല. അപ്പൊ കഴുതെന്ന് വിളിച്ചു ഇത്രയും പറഞ്ഞിട്ട് എന്താ നീ അംഗീകരിക്കുന്നത്? ശങ്കരാചാര്യർ വാദം നടത്തിയത് കപിലരോടോ കണാദരോടോ ഇല്ലല്ലോ. ശങ്കരാചാര്യരും വാദം നടത്തിയത് അന്ന് ഉണ്ടായിരുന്ന താർക്കികരോട് മാത്രമേ അല്ലാതെ അതിന്റെ ആചാര്യന്മാരോടോ ഇല്ലല്ലോ. എന്ന് വെച്ചാൽ അത് നടക്കില്ലല്ലോ, അവരുടെ പരമ്പരയിലുള്ള ആൾക്കാരല്ലേ ഉള്ളൂ. അതല്ലേ മറ്റൊരാമാർച്ചു പിന്നീട് അങ്ങനെയല്ല വന്നത്. ശങ്കരാചാര്യ ശരിക്ക് ചീത്ത വിളിച്ചവരാരും ശങ്കര സിദ്ധാന്തത്തിനോട് അങ്ങനെ ഒരു ആശയ സംവാദം നടത്തിയിട്ടില്ല. അവിടെത്തെ രാമാനുജൻ എന്താണ് മാന്യമായിട്ട് സംസാരിച്ചിട്ടുള്ളത്, കാരണം രാമാനുജന് ബുദ്ധിയുണ്ടായിരുന്നു. അതുകൊണ്ട് രാമാനുജൻ ശരിക്കും അദ്വൈതത്തോടൊന്ന് ഏറ്റുമുട്ടാൻ നോക്കിയയാളാണ്. വിശിഷ്ടാദ്വൈതികളായ ആചാര്യന്മാർ എല്ലാം ശക്തമായി അദ്വൈതത്തെ എന്നോട് ഏറ്റുമുട്ടിയവരാണ്. അതുകൊണ്ടാണ് അദ്വൈത സിദ്ധി പോലെയുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടാകേണ്ടത്. അവരെല്ലാം രാമാനുജന്റെ പരമ്പരയുള്ളവരാണ്. ആശയപരമായി ചെയ്യണം ഞാൻ പറയുന്ന അതും കഴിഞ്ഞൊരു ചരിത്രമുണ്ട്. ഇതൊക്കെ വായിക്കണം, നിങ്ങൾ പഠിക്കണം. രാമാനുജാചാര്യരും ദിഗ്വിജയം പോയിട്ടുണ്ടല്ലേ? രാമാനുജാചാര്യം ദിഗ്വിജയം പോയിരുന്നു, പലരോടെയും സംവാദം ചെയ്തിരുന്നു, പല അദ്വൈതികളെ തോൽപ്പിച്ചിരുന്നല്ലേ. അതുകൊണ്ട് രാമാനുജാചാര്യര് ഈ ജയം തോൽവി എന്ന് പറയുന്നത് ഈ ആൾക്കൂട്ടമനുസരിച്ചിട്ടാണ് എന്നും തീരുമാനിച്ചിട്ടുള്ളത്. ജയം തോൽവി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഗ്രന്ഥങ്ങളിൽ നിന്നേ മനസ്സിലാക്കാൻ പറ്റും. ഈ പറയുന്ന എല്ലാ ആചാര്യന്മാരും ദിഗ്വിജയം നടത്തിയിട്ടുണ്ട്. ഈ ദിഗ്വിജയം നടത്തുന്നതൊക്കെ രാജാക്കന്മാരുടെ പിൻബലത്തിലാണ്, ശങ്കരാചാര്യരുൾപ്പെടെയുള്ളവർ. പിന്നെ ആര് ഏത് ആശയത്തിനാണ് പ്രാബല്യം എന്നുള്ളത് ഗ്രന്ഥങ്ങളിൽ നിന്നേ മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ അദ്വൈതത്തിൽ തന്നെ പിൽക്കാലത്ത് ഉണ്ടാകാൻ കാരണം വിശിഷ്ടാദ്വൈതികളാണ്. അതാണ് ഇത്രയും അദ്വൈതത്തിൽ വളരെ വാദഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായത്. ഇങ്ങനെ വിശിഷ്ടാദ്വൈതികൾ അദ്വൈതത്തെ ഖണ്ഡിച്ചതുകൊണ്ടാണ്. അതിനൊക്കെ തെളിവുകളുണ്ട്, ഗ്രന്ഥങ്ങളെന്നും ഉണ്ട്. സമയപ്പ ഗ്രന്ഥപരമായി നോക്കിയാലും ഈ ദ്വാ സുപർണ സയുജ സഖായ എന്ന് ദ്വൈതപരമാണ് വാക്യങ്ങളെല്ലാം. ശങ്കരാചാര്യൻ തിരിച്ച് വായിച്ചിട്ടുണ്ടല്ലോ. അല്ല, അത് വാക്യങ്ങളെന്ന് പറയുന്നത് ശ്രുതിയിൽ എങ്ങനെയുണ്ടോ അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്, എങ്ങനെ വ്യാഖ്യാനിച്ച് സമർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ഈ വാക്യങ്ങളെല്ലാം എല്ലാ ആചാര്യന്മാരുടെ കയ്യിലും കിട്ടി. ആരുടെ? പിന്നീട് വന്നു എല്ലാവരുടെ കയ്യിൽ. സ്വാമി ഇപ്പൊ പറഞ്ഞത് ഏകോ ദേവഹ എന്ന് വ്യക്തമായി ഉള്ളതിന് അല്ല, ആ വാക്യമല്ല, അതിന്റെ വ്യാഖ്യാനമാണ്. ശങ്കരാചാര്യൻ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നാണ്. ഏകോ ദേവ എന്നുള്ളത് തന്നെ മറ്റുള്ളവരെന്തിനുപയോഗിച്ചു? ദ്വൈതത്തെ സമർത്ഥിക്കുക. പിന്നെ നമ്മളെങ്ങനെ മനസ്സിലാക്കും? രണ്ടുപേരുടെയും വ്യാഖ്യാനം എടുത്തുവെച്ച് നോക്കുക. ശങ്കരാചാര്യൻ എങ്ങനെ സ്വന്തം ആശയത്തെ സമർത്ഥിച്ചു, രാമാനുജൻ എങ്ങനെ സമർത്ഥിച്ചു എന്ന് രണ്ടും നോക്കുക. എന്നിട്ട് വിദ്വാൻമാരുടെ ഇടയിൽ ഏതിനാണ് പിൽക്കാലത്ത് അംഗീകാരം വന്നതെന്ന് അങ്ങനെ പരിശോധിച്ചു നോക്കും. അല്ല, വാക്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ പരിശോധിക്കുമ്പോൾ എന്തായാലും ശരി, അവിടെ ഒരു ആശയ സംവാദം നടക്കും. അതിനുള്ള ഗ്രന്ഥങ്ങളുണ്ട് ധാരാളം. എത്രമാത്രം അവർ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടെന്ന്. അതൊരു കാലം, അത് കഴിഞ്ഞുള്ള കാലമേ ഞാൻ പറയും. പിന്നീട് അങ്ങനെ ആശയ സംവാദത്തിന് ശേഷിയില്ലാത്തവർ ശങ്കരാചാര്യരുടെ ചീത്ത വിളിച്ച കാര്യമാണ് ഞാൻ പറയും. ആ ശങ്കരാചാര്യർ പറഞ്ഞതും പിൽക്കാലത്ത് വന്നവർ പറഞ്ഞതിന്നൊക്കെ വ്യത്യാസമുണ്ട്. പിന്നീട് അങ്ങനെയാണെങ്കിൽ പിന്നീട് വന്ന ശങ്കരാചാര്യർക്ക് പിന്നെ വന്ന അദ്വൈതികളും ദ്വൈതികളും ചീത്ത വിളിച്ചിട്ടുണ്ടല്ലേ. ശങ്കരാചാര്യർക്ക് പിന്നെ വന്ന ശങ്കരാചാര്യർക്ക് പിന്നീട് വന്ന അദ്വൈതികളെന്ന് പറയുന്നവര് നമ്മൾ മനസ്സിലാക്കുന്ന എന്താണോ, അവരെ വിശിഷ്ടാദ്വൈതികൾ, അവരുടെ ആശയങ്ങളെ ഖണ്ഡിക്കുന്നവരാണ് പ്രധാനമായും വന്നത്. മധുസൂദന സരസ്വതി, വിദ്യാരണ്യസ്വാമി, ചിസുഖാചാര്യൻ, ഇങ്ങനെയൊക്കെയുള്ള ആചാര്യന്മാർ ദ്വൈതികളെ ഖണ്ഡിക്കുന്നവരാണ്. അപ്പോൾ അവർ അതിൻ്റെ മേന്മ മനസ്സിലാകണമെങ്കിൽ നമ്മൾ ആ ഗ്രന്ഥങ്ങൾ പഠിക്കണം. അല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എങ്ങനെയാണ് അവർ ദ്വൈതത്തെ കൈകാര്യം ചെയ്യുക? അവിടെയൊക്കെ ദ്വൈതിയായാലും ശരി അദ്വൈതിയായാലും ശരി, ശരിയായ രീതിയിലുള്ള ചർച്ചകൾ നടന്നവിടെ അവരവരുടെ പക്ഷത്തെ അവർ സമർത്ഥിക്കാൻ വേണ്ടി ഖണ്ഡന മണ്ഡനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. അത് അവിടെ ശരിക്കുള്ള ആശയ സംവാദം നടന്നത്. അങ്ങനെ നടത്താതെ ചീത്ത വിളിക്കുന്ന കാര്യമെന്നാണ് ഞാൻ പറയുന്നത്. ഞാനും അതാണ് പറയുന്നത്. അങ്ങനെ സംവാദം നടന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല. ഇപ്പോ ഉള്ള അദ്വൈതികളും പലരും രാമാനുജാചാര്യരെ ഫുള്ളും കണ്ടിക്കാൻ പറ്റില്ല. അല്ലല്ല, ഇപ്പോ ഉള്ള അദ്വൈതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോ ഉള്ള അദ്വൈതി എന്ന് പറഞ്ഞാൽ ആരാ അദ്വൈതം പഠിച്ചിട്ടുണ്ട്? അദ്വൈതി എന്ന് പറയുന്ന ഇപ്പോ ഉള്ള അദ്വൈതി ഒരാളെ പറയുക, പിന്നെ ഞാൻ പറയാം ആരാണ്. അദ്വൈതം മനസ്സിലാക്കിയ ഒരു അദ്വൈതിയെ പറയുക, എന്നിട്ട് അയാള് എങ്ങനെയാണ് രാമാനുജനോട്, അപ്പൊ ആരാണ് വിശിഷ്ടാദ്വൈതി അവരെ പറയുക, ആരാണ്, ആരുടെ കാര്യമാണ് പറയുന്നത്? ഒരാളെ പറയുക, ആരെങ്കിലും ഒരാളെ എടുത്ത് കാണിക്കുക. ഒരു വിശിഷ്ടാദ്വൈതി അദ്വൈതി അവർ തമ്മിൽ സംവാദം നടത്തിയത്, അതിന്റെ തീരുമാനം ആരാ, ആരെങ്കിലും ഉണ്ടോ? എങ്ങനെ അങ്ങനെ ഒരാളെ കിട്ടാനില്ല. ഇന്നിപ്പോ അദ്വൈതികളെന്ന് പറയുന്നത് എന്താണ്? ആത്മബോധവും തത്വബോധവും വിവേക ചൂടാമണിയൊക്കെ പഠിച്ചിട്ട് ലോകത്ത് അദ്വൈതം പ്രസംഗിക്കുന്നവരാണ്. അതുകൊണ്ട് കാര്യമില്ല. ആധികാരികമായ അത്തരം ഗ്രന്ഥങ്ങളെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ സംവാദത്തിന് പോകുന്ന ആരുണ്ട്? അദ്വൈതത്തിലായാലും ശരി വിശിഷ്ടാദ്വൈതത്തിലായാലും എവിടെ സംവാദം നടക്കുന്നു? അപ്പൊ അതിനൊക്കെ ഇന്ന് ആൾക്കാർ കുറവാണ്. ആ കാലം പോയി, ഇന്ന് അതിൻ്റെ കാലമല്ല. ശങ്കരാചാര്യരെ അസംബന്ധം പറയുന്നു എന്ന് പറയുമ്പോൾ അത് ഈ ആശയവിനിമയത്തിന് ശേഷിയില്ലാത്തവർ നടത്തിയ കാര്യമാണ് ഞാൻ പറയും. പക്ഷെ ഇന്ന് പൊതുവെ ലോകത്തിൻ്റെ രീതി അതാണ്. ഇന്നങ്ങനെയാണ്, ആ ഒരു പിന്തുടർച്ചക്കാരാണെന്ന്. നമുക്കൊരു വിഷയത്തെക്കുറിച്ച് ഒരു ബോധമില്ലെങ്കിലും നമ്മളതിനെ വിമർശിക്കാൻ തയ്യാറാവും. നമ്മളൊരു വിഷയത്തെക്കുറിച്ച് ശരിയായ രീതിയിൽ ഒരു പഠനം നടത്താതെ നമ്മൾ വിമർശിക്കാൻ തയ്യാറാവും. അതാണ് ഇന്നും നടക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നു. ആരും വിമർശനത്തിന് അതീതരല്ല. പക്ഷെ വിമർശിക്കുന്നെങ്കിൽ നമ്മൾ പഠിക്കണം, ശരിക്കും സമയം ചെലവാക്കണം, അധ്വാനിക്കണം, എന്നിട്ട് അതിൻ്റെ ശരിയും തെറ്റും പരിശോധിക്കുക. അതാ ചെയ്യേണ്ടത്. അപ്പൊ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. ശങ്കരാചാര്യന്റെ പരമ്പരയിലും രാമാനുജന്റെ പരമ്പരയിലുമൊക്കെ അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഭക്തിപ്രസ്ഥാനത്തിന് രൂപം മാറി. അപ്പോൾ അവർക്ക് ഈ വ്യാഖ്യാനങ്ങളെയൊന്നും നേരിടാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് അവർ വ്യാഖ്യാതാവിനെ നേരിട്ട് അപശബ്ദങ്ങൾ ഉപയോഗിച്ചു. അതിനെക്കുറിച്ച് ഞാൻ പറയും. അതാണ് ഈ പിന്നീട് വന്ന ഭക്തിപ്രസ്ഥാനത്തിന്റെ ആചാര്യന്മാരിൽ നിന്നുണ്ടായത്. അതുകൊണ്ടെന്താ? അതുകൊണ്ട് അദ്വൈത ആചാര്യനെ നിഷേധിച്ചുകൊണ്ട് അദ്വൈതം എന്ന് പറയുന്ന ആശയത്തെ എതിർക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു വഴിക്ക് അത് അങ്ങനെ തന്നെ നിലനിൽക്കും. അപ്പോൾ ആ രീതിയിൽ നിന്നുള്ള മാറ്റത്തെക്കുറിച്ച് ഞാൻ പറയും. അപ്പോൾ എതിർക്കാൻ നമുക്ക്, പക്ഷെ നമ്മളത് മനസ്സിലാക്കണം. ആശയപരമായി എതിർക്കും, ആശയത്തെ മനസ്സിലാക്കിയിട്ട് എതിർക്കും, അല്ലാതെ എടുത്തിട്ട് കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ ഭാഷകാരൻ പറയുന്നു, ഇവിടെ അങ്ങനെ ഒരു ദ്വൈതത്തിന്റെ നിഷേധമൊന്നുമില്ല. അത് എത്രയോ സന്ദർഭങ്ങളിൽ വന്നിരിക്കുന്നു. ഇവിടെ സിദ്ധാന്തത്തെ പറയുകയാണ്. ഇവിടെ വ്യക്തമായും ഏകമായ ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ശ്രുതി പറയുന്നു, ആമനായത്തെ എന്ന് പറഞ്ഞ ശ്രുതി പറയുന്നതാണ്. തുടർന്ന് യവം അനയോരവി ബ്രാഹ്മണയോര്, തുടർന്ന് വരുന്ന ഭാഗങ്ങളിലും രണ്ട് അവിടെ രണ്ടിടത്ത് തുടർന്നു വരുന്ന ഭാഗങ്ങളിലെല്ലാം ഉഷസ്തനും കഹോലനും. ആ ശ്രുതിയിൽ എങ്ങനെയാണ് കാണുന്നത്? ഏകമായ ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അവിടെ വേദ്യമായത് ഒന്നാണെങ്കിൽ വിദ്യയും ഒന്ന് തന്നെ. തസ്മാ വേദ്യ ഐക്യ വിദ്യ ഏകത്വം. വേദ്യം ഏകമാണെങ്കിൽ വിദ്യ ഏകമാണ്. അറിയേണ്ട ആത്മാവ് ഒന്നാണെങ്കിൽ ആത്മജ്ഞാനത്തിൽ ഭേദമില്ല, ഒന്നാണ്. ഇതാണ് ഭാഷ്യകാരൻ ഈ അധികരണത്തിൽ സിദ്ധാന്തമായി പറയുന്നത്. ആത്മജ്ഞാനം പലതരത്തിലാകത്തില്ല. ഏകരൂപം എന്തുകൊണ്ട് ആത്മാവ് ഏകരൂപത്തിലായി കൂട്ടുന്നത്? ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണം ഗച്ഛതി പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.